കിതാബാണ്. അല്ലാഹു പറയുന്നു വലക്കത് ആതൈനാക സബിയൻ മിനൽ മഥാനി വൽ ഖുർആനൽ അലീം, മടക്കി മടക്കി വന്ന് ഏ ആയത്തും ഖുർആനൽ അലീമും തന്നു എന്ന്. ബഹുമാരികൾ ഇങ്ങനെ ഫാത്തിഹ ഓതി കഴിഞ്ഞാൽ ഫാത്തിഹ ഓതണ്ടാരാണ്? എല്ലാരും ഓതണം, ഇമാമും മമ്മും ഒക്കെ ഓതണം. ഇല്ലാതെ കയറ്റ മസ്ബൂക്കി മസ്ബൂക്കിന്റെ ഇറക്കായത്തിൽ പോയി. മസ്ബൂക്ക് എന്ന് പറഞ്ഞാൽ ഫാത്തിഹ ഓതാൻ സമയം കിട്ടാത്തവൻ. ഫാത്തിഹ ഓതാൻ സമയം കിട്ടാത്തവൻ എന്ത് വേണം? അവൻ നേരെ റുക്കുയിലേക്ക് എത്തണം ഇമാമിന്റെ കൂടെ. ഇത് നമ്മൾ മനസ്സിലാക്കണം. റുക്കുയിൽ ഇതിനോടുകൂടി അങ്ങ് റുക്കുയിലാണല്ലോ ബോധ അന്നേരം പറയാന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കട്ടെ. നമ്മൾ പോയിട്ട് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി നിസ്കാരത്തിലേക്ക് കടന്നപ്പോൾ ഇമാമ് കുറെ അങ്ങോട്ടെത്തി നിസ്കാരം. നമ്മക്ക് എത്ര കിട്ടി? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലിക് യൗമിദ്ദീൻ. ഇമാമ് റുക്കുയിൽ പോയി. എന്നാ നമ്മൾ എന്ത് വേണോ? വേഗം പോവാ, മാലിക് യൗമിദ്ദീൻ വരെ മതി. കാരണം ഇവ മസ്ബൂക്കാണ്. മസ്ബൂക്കിന്റെ അർത്ഥം മനസ്സിലാക്കണേ ആദ്യം. ഫാത്തിഹ ഓതാൻ സമയം കിട്ടാത്തവൻ, കിട്ടിയിട്ടോടാത്തവൻ വേറെ പ്രശ്നം. ഓ മസ്ബൂക്കല്ല, ഓടാത്തവൻ നല്ല അർത്ഥം. ഫാത്തിഹ ഓതാൻ സമയം കിട്ടാത്തവനാ മസ്ബൂക്ക്. ഒരുത്തൻ ഇമാമിന്റെ ഒരു തന്നെ കൈയിട്ട് എന്തോനാടെ പിറകെ ഉത്തനാട് നിന്ന് ഓതിയില്ല. എന്നാ ഓ മസ്ബൂക്കല്ല, ഓ ഫാത്തിഹ ഓതുന്നു. അല്ലെങ്കിൽ ഇവനെന്താക്കി? ഇവിടെ സമയമുണ്ട് എന്ന് വിചാരിച്ചു ഒജ്ജത്ത് ഓതിപ്പോയി. ഒജ്ജത്ത് ഓതി കൈ മറക്കി ഇവനെന്തായാലും ഇമാം എന്തായി റുക്കുയിപ്പോയി. എന്നാൽ ഇവൻ സുന്നത്ത് കൊണ്ട് ശൂരായതാണ്. ആ ഒജ്ജത്തുവിന്റെ കതിർ ഫാത്തിഹ ഓൻ ഓതണം, എന്നിട്ട് വേണം റുക്കുയിൽ പോകണം. അപ്പൊ ഫാത്തിഹ ഓതാൻ സമയം കിട്ടിയ സമയം എന്താക്കാൻ ഓതണം. പിന്നെ എല്ലാരെ കാര്യത്തിലും മസ്ബൂക്കാ. ഇവൻ വലിയ തിക്കി പെട്ടുപോയി. അങ്ങനെ റുക്കുവൊക്കെ സുജൂദും ഒക്കെ ചെയ്തെല്ലാം കൂടിയും വലിയ തിക്ക്, ഭയങ്കര തിക്ക് ആയിപ്പോയി. അങ്ങനെ എല്ലാം കൂടി ഇവൻ എത്തുമണക്ക് എന്തായിപ്പോയി. ഇമാമ് ഫാത്തിഹ ഓതിയിട്ട് അങ്ങ് റുക്കുയിൽ പോകാനായിരുന്നു. ഇവനെല്ലാം കൂടി ആളുകൾ ഇടയിൽ നിന്ന് തിക്കിൽ നിന്ന് തിരക്കിലും പെട്ട് എണീച്ചെല്ലാം കൂടി നൃത്തത്തിലെത്തുമണക്ക് ഇമാമ് ഒരിൽ മൗദൂബിക്കെത്തി. ഒലല്ലാടി എത്തിപ്പോയിക്ക്. ഓനോ ഓൻ വേഗം പോണു ഇമാമിൻ്റെ കൂടി അങ്ങ് പോയി കളിയാ. ഓനിക്ക് നൃത്തത്തിൽ ഫാത്തിഹ ഓതാ സമയം കിട്ടിയില്ലല്ലോ. ഇങ്ങനെ ഫാത്തിഹ ഓതിയ സമയം കിട്ടിയാല് ഫാത്തിഹ ഓതണം, കിട്ടാത്തവള് ഓതണ്ട. ആ ഫാത്തിഹ ഇമാമ് ചുമക്കും, അവനാണ് മസ്ബൂഖ്. ഇനി വിശദമായിട്ട് കൂടുതൽ വേണ്ടിക്കുന്ന ഇനി ഞാൻ പറഞ്ഞുതരും. അങ്ങനെ ചുരുക്കി പറയാ, അങ്ങനെ മസ്ബൂക്കായോ എവിടെത്തണോ ഫാത്തിഹ ഓതാത്തോയെ, ഓൻ റുക്കുയിലെത്തണം ഇമാമിൻ്റെ ഓടി. ഇമാമിൻ്റെ ഓടി റുക്കുയിലെത്തണം. പിന്നെ ഓൻ ഫാത്തിഹ ഓതോ മെനക്കേണ്ട, വേഗം ഇമാമിൻ്റെ ഓടി അങ്ങ് റുക്കുയിലെത്തിക്കില്ല. റുക്കുയിലെത്തിയാൽ റക്കായത്ത് കിട്ടി. മസ്ബൂക്കിന് റുക്കുയിലെത്തിയാൽ റക്കായത്ത് കിട്ടി. നമ്മളിപ്പോ പോയിട്ട് അള്ളാഹു അക്ബർ എന്ന് കയ്യെട്ട് മണിക്ക് ഇമാം എന്തായി റുക്കുയിൽ പോയിനു, വേഗം പോയി കളിയാ. ഇനി അതല്ലെങ്കിൽ നമ്മള് പോയി കൈകെട്ടുമ്പോൾ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുമ്പോൾ ഇമാം റുക്കുയിലേനു. എന്നാൽ വേഗം തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിട്ട് റുക്കുയിലേക്ക് പോവാ. പക്ഷേ റുക്കുയിൽ പോയാൽ റക്അത്ത് കിട്ടണമെങ്കിൽ എന്താ പറയുക, ഇമാമിന്റെ കൂടെ അടങ്ങി താമസിക്കണം. നമ്മള് കൈകെട്ടുമ്പോഴേക്ക് ഇമാമിങ് ഉയർന്നു പോയാലോ എന്താക്കണ്ട, പോണ്ട. ചില ആൾ വെറുതെ അങ്ങ് പോകും, എന്തിനു ആട് പോയിട്ട് കിടങ്ങാറാവേ, പോണ്ട. പിന്നെന്ത് വേണോ, ചിലർ ചെയ്യുമ്പോ കയ്യം കളക്കി കളി, ഒരു കാർക്ക് ചുക്ക് പോകാം, എന്താ വേണ്ടിയാ നീ ചേച്ചി, എവിടെയും തുടരാതെ നിൽക്കാറില്ല. ഇനി സുജൂതി പോയാ വയ്യല്ലോ. ഇമാമിൻ്റെ ഓടി സുജൂതി പോട്ട് ഇനി എന്തിന് കൈ കളക്കിയിട്ട് പോകുന്നു, ഇതെന്തൊരു ജാഹിലായത്. അങ്ങനെ തന്നെ ഇമാമിൻ്റെ ഓടി സുജൂതി പോട്ട്, റക്കാത്ത് കിട്ടൂല. റക്കാത്ത് കിട്ടണമെങ്കിൽ മൗമുവിൻ്റെ ഓടി റുക്കുവിൽ അടങ്ങി താമസിക്കണം. ഇനി നമ്മൾ റുക്കുവിൽ അങ്ങ് പോകുമ്പോൾ ഇമാമിൻ പോയിരുന്നു വിട്ട് അടങ്ങി താമസിച്ചില്ലേനു, ഇങ്ങോട്ടും അടങ്ങുക, മറ്റൊന്നുമില്ല. പിന്നെ ആടെ പോയിട്ട് ഇറങ്ങാറായിട്ട് ഒരു കാര്യമില്ല, അങ്ങ് പോയി കഴിഞ്ഞു, അടങ്ങി താമസിക്കില്ല. എനിക്ക് ഉറപ്പ് അടങ്ങി താമസിക്കില്ല എന്നാ ചെല്ലും മണിക്ക് ഇമാമിങ് വരുന്നു. എന്നാ റക്കാത്ത് കിട്ടൂല, എന്നിട്ട് മടങ്ങിയിട്ട് ഇമാമിൻ്റെ കൂടെ തന്നെ പോട്, ഒരു റക്കാത്ത് സ്കെച്ചാണ്. ഇതൊക്കെ ലളിതമായിട്ട് പഠിക്കാൻ സാധിക്കുന്ന മസാലകളാ. ഇതൊക്കെ ശരിക്കും കിതാബ് വായിച്ച് നോക്കിയിട്ട് അങ്ങ് പറയാന്നുണ്ടെങ്കിൽ ഒരുപാട് ചെറിയ ചെറിയ മസാലകൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവും. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞിട്ട് തന്നെ 100 ഇഷ്കാലം ഓരോരുത്തരുടെ മനസ്സിൽ നിന്ന് ഉയർന്നു കളിക്കുന്നത് അങ്ങനെയായാലോ ഇങ്ങനെയായാലോ. ഞാനിപ്പോ മറുപടി എനിക്കാവൂല, നിങ്ങളുടെ മനസ്സിൽ നോലിന് എന്താന്ന് ഞാൻ തിരക്കിയില്ലല്ലോ. അതൊക്കെ നാളെ ചോദിച്ചോളി, ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരും. അതുകൊണ്ട് ഏതായാലും നിസ്കാരത്തിന്റെ മസാലകൾ ഒരുപാട് പഠിക്കുവാനുണ്ട്. അതൊരു ബയറിൽ അങ്ങ് ഇങ്ങനെ അങ്ങ് പറഞ്ഞങ്ങ് പഠിച്ചില്ല പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇങ്ങനെ കുത്തിനിട്ട് നല്ലോണം കിതാബ് മുമ്പിലും ഒക്കെ ഫത്വുൽ മീനാറ്റ് എന്റെ വായിച്ച് ഇങ്ങനെ പറയാ, എന്താ നല്ല സുഖ. മസേല എത്ര നോമ്പിന്റെ മസേല പറഞ്ഞു, നോമ്പ് മുറിയുന്നു ഒക്കെ പറഞ്ഞിട്ട് എല്ലാം ഉണ്ടോ പറഞ്ഞു തീർത്തിനു. കുറെ ആരും ടച്ച് ചെയ്യാനെങ്കിൽ പോകുന്നില്ലല്ലോ, എല്ലാം പറഞ്ഞു തീർക്കാനാവൂലോ. അപ്പൊ അതുകൊണ്ട് കൃത്യമായി നിസ്കാരത്തിന്റെ കാര്യമൊക്കെ നമ്മൾ ഭംഗിയായിട്ട് ഒന്ന് കുത്തിരി പഠിക്കുക തന്നെ വേണം. ആരോടെങ്കിലും ഫാത്തിയ കോതിയിട്ട് എന്റെ ഫാത്തിയ ശരിയെന്ന് നോക്കണം, അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യം. അപ്പൊ ഫാത്തിയ ഓതി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേണ്ടി എന്താ ഒരു സൂറത്തോതണം. ആദ്യക്കേത്ത രണ്ടരക്കായത്തിൽ സൂറത്തോതണം. ആര് ഇമാമും ഓതണ്ട, ഇമാം ഒറ്റയ്ക്ക് നിസ്കരിക്കാതെ ഫാത്തിയയും സൂറത്ത് ഓതണം. അറിയുന്ന ഏതെങ്കിലും ഒരു സൂറത്ത്. ഇനി അതല്ല ഇമാമിന്റെ കൂടിയാണെങ്കിൽ നമ്മൾ എന്ത് വേണം? ഇമാമ് ഫാത്തിയ ഓതുമോ ഇമാമിന്റെ ഫാത്തിയ കേൾക്കുക, എന്നിട്ട് ഇമാമ് കുറച്ചാരെ കാത്ത് നിൽക്കണം, നമ്മൾ ഫാത്തിയ ഓതും, എന്നിട്ട് സൂറത്ത് ഓതുക. അങ്ങനെയാ വേണ്ടി. എന്നിട്ട് ഇമാമ് സൂറത്തോതെ നമ്മൾ ഓടണ്ട, അങ്ങനെയാ. പക്ഷെ ഇവിടെ ഒന്നും അതിപ്പോ നടപ്പാവൂല. എന്താണെന്നറിയോ, എറം പോക്ക. അതാ നമ്മൾ കാത്തു നോക്കിയാ പിന്നെ ഇമാമ് നമ്മൾ പിടിച്ചെടുത്തിൽ നോക്കിയെടുത്തിലൊന്നും ഇമാമ് ഉണ്ടാവൂല. അല്ല നമ്മുടെ നാട്ടിലേ നടക്കൂ. എന്താണെന്നറിയോ, ഇവിടെ നുള്ളിയിട്ട് അരി പോലെയാ ഇവിടുത്തെ പള്ളിക്കരി നോക്കിയാല്. പല ജാതിയും, വടക്കനുണ്ടാവും, പച്ചയും ഉണ്ടാവും, നെല്ലൂത്തിയും ഉണ്ടാവും, പുയിങ്ങലും ഉണ്ടാവും, എല്ലാ ജാത്തും ഉണ്ടാവും. ഷാഫി ഉണ്ടാവും, അനഫി ഉണ്ടാവും, മാലിക്കും ഉണ്ടാവും. ഫാത്തി ഓതണ്ടി വന്നുണ്ട് ഇവിടെ. അപ്പാടിങ്ങനെ കൈ കെട്ടി കുത്തര എന്നാ ഈ ഒരു കൂട്ടർക്ക് ഓരോന്നും മണിങ്ങനെ കുത്തരാടക്കുക. ഇമാമ അള്ളാഹു അക്ബർ എന്ന് അപ്പൂ എന്നെ മറ്റേയില്ല. അതിന് കുറ്റമല്ല, അതെല്ലാം ഓരോരോ മതേവത്തെക്കലീച്ചിതാ നടക്കൂ. പക്ഷേ നമ്മളെ നിസ്കാരിന്റെ സ്നേഹത്തൊക്കെ നമ്മൾ നോക്കിക്കൊള്ളുക, അത്രയേ വേണ്ടു. അതുകൊണ്ട് ഏതായാലും ഇമാമ് മൗമ നിങ്ങൾ എന്താക്കണ്ട, സൂറത്തോതണ്ട. അങ്ങനെ ഫാത്തി ഓതി കഴിഞ്ഞാൽ പിന്നെ വടി റുക്കൂയി പോക. റുക്കൂയി എന്ന് പറയാൻ സാധനം എന്താ എന്നാ റുക്കൂയിന്റെ അർത്ഥം? നമ്മുടെ ഉള്ളം കൈ മുട്ടിനെത്തുന്ന കതിര് കുനിയ. ഉള്ളം കൈ മുട്ടിനെത്തുന്ന കതിര് കുനിയ, ഇതിനാ റുക്കൂയി എന്ന് പറയുന്നു. എന്നാ റുക്കൂയി. പിന്നെ ആ കൈ മുട്ടും വരെ ബക്കല് സുന്നത്താ, ഒരുത്തം വെച്ചില്ല. അപ്പൊ അടിങ്ങനെ കുഞ്ഞാട് നിന്നിട്ടില്ല, എത്തുന്ന കതിര് കുഞ്ഞിട്ട് ഇങ്ങനെയാട് നിന്നുവെച്ചാ റുക്കൂയി. പക്ഷെ അത് മുട്ടും മകല് വെക്കലത് സുന്നത്താ. പിന്നെ ഈ മുതും പെരടി ഒപ്പരായിരിക്കലും സുന്നത്താ. അതായത് കുഞ്ഞാ ശരിക്കും എന്താക്കണം, മുതും പെരടി എന്താക്കണം സമമായിട്ട് ഇങ്ങനെ കസഫത്തിൽ വാഹിദ ഒറ്റ പലക പോലെ നിക്കണമെന്നാ. ഈ മുട്ട് മുമ്പോട്ട് മടങ്ങണം, ഇങ്ങോട്ട് ഇങ്ങോട്ട് ബയ്യോട്ട് തന്നെ മടങ്ങണം. ഇതിനാ പറഞ്ഞ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ എന്താക്കണം, നിസ്കരിച്ച് പഠിപ്പിക്കണമെന്ന് പറഞ്ഞത്. പെട്ടെന്നൊരു സുപ്രഭാതത്തിന് വലുതായിട്ട് നിസ്കരിക്കേണ്ടിന്നൊന്നും തോന്നി വെക്കാൻ ആഫത്ത് എന്താണെന്നറിയോ, മര്യാദക്ക് ഇത് ബളിയില്ല. ആ ഗ്രീസുവല്ല ഇട്ട് കൊടുക്കേണ്ടിരുന്നു. പിന്നെ ഇത് ഈ മാപ്പിടിയുടെ ഉള്ളിലിട്ട ബിജാവരി പോലെ ഇത് കട്ടറ പിടിച്ചിട്ടുണ്ടാവും, ഇത് ശരിയാവൂല. അപ്പൊ ഓർമ്മിച്ച് നിക്കരിക്കാന്ന് നോക്കിയാൽ ഇങ്ങനെയായിരിക്കും. പിന്നെ മുട്ട് മുമ്പോട്ടാക്കിട്ട് ഇങ്ങനെയല്ലായിരിക്കും റുക്കു ഉണ്ടാവുക. കണ്ണ് മുകളിലോട്ട്, മുട്ട് മുമ്പോട്ട്, പിന്നെ ചന്തി അപ്പുറത്തോട്ടുമല്ലായിട്ട്. അപ്പൊ ശരിക്കും നിസ്കാരം എന്ന് വെച്ചാൽ നല്ലൊരു കവാത്തായി പഠിക്കുക തന്നെ വേണം, അതിന്റെ റെഡി തന്നെ പഠിക്കണം. അപ്പൊ നല്ല ഒരു പലക പോലെ ശരിക്കിങ്ങനെ നിൽക്കും. എന്നിട്ട് അതിൽ മൂന്ന് പ്രാവശ്യം സുബ്ഹാന റബ്ബിയൽ അസീം വബിഹംദി എന്ന് പറയല് സുന്നത്ത്. ആ അള്ളാഹിനെ തഅലീമാക്കുക, അതാണ് റുക്കുയിൽ വേണ്ടത്. അള്ളാഹു എന്റെ റബ്ബ് പരിശുദ്ധനാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. അൽ അസീം വണ്ണമായവൻ, അതായത് മഹാൻ ആയ റബ്ബ് പരിശുദ്ധനാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. ഇത് മൂന്ന് പ്രാവശ്യം പറയല് സുന്നത്ത്, ഇതാണ് റുക്കുയിൽ. അതുകൊണ്ട് സഹോദരങ്ങളെ, നിസ്കാരത്തിന്റെ മസേല ഓരോന്നോരോന്നായി ഇൻഷാല്ലാ ഈ പറഞ്ഞതിൽ ഒഴിഞ്ഞു പോയതൊക്കെ ഉണ്ട്, അതൊക്കെ നാളെ കൂട്ടിച്ചേർത്ത്, ഇനിയും മസ്ബൂക്കാകുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കൂട്ടിച്ചേർത്ത് നാളെ ഇൻഷാല്ലാ നമുക്ക് സംസാരിക്കാം. അതുകൊണ്ട് ഇന്ന് ഒരു 10 മിനിറ്റ് മുമ്പേ നമുക്ക് ഒഴിവാകാം. ഇനിയുള്ള ദിവസം ഇൻഷാല്ലാ നല്ല റായത്തോടുകൂടി സംസാരിക്കാം. അതിന് അള്ളാഹു തോഫീക്ക് നൽകട്ടെ. ഇന്നും ഒന്നുമില്ല, 12:30. ഈ പറഞ്ഞതും കേട്ടതും അള്ളാഹു ഒരു സ്വാലിഹായ അമലാക്കട്ടെ. ഇതിൽ വല്ല തെറ്റ് വ്യത്യാസങ്ങളും ഉണ്ടെങ്കിൽ അവൻ്റെ മഹലായ ഫളു കൊണ്ട് വിട്ടുകൊടുത്ത് മാഫാക്കട്ടെ. നാളെ ഇൻഷാല്ലാ മരണാനന്തര ജീവിതം സംസാരിക്കാൻ വിചാരിക്കുന്നു. അതായത് ആദ്യം മരണാനന്തര ജീവിതം, അത് കുറേയധികം സംസാരിക്കാനുള്ളതാ. മൗത്ത് നമ്മൾ സംസാരിച്ചു വയ്ക്കും, മരണം. ഇനി മൗത്തിന്റെ ശേഷം എന്തായിരുന്നു, അപ്പാട് പോയിട്ട് അങ്ങനെ തന്നെ മണ്ണോട് വന്ന് ചേർന്ന് കാര്യം കഴിഞ്ഞോ? നാളെ മരണാനന്തര ജീവിതം സവിസ്തരമായിട്ട് ഖുർആന്റെ വെളിച്ചത്തിൽ ഇൻഷാല്ലാ നമുക്ക് സംസാരിക്കാം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അപ്പൊ കുറച്ച് സമയം പിടിക്കും, കുറച്ച് നേരത്തെ പോരുക, സമയം അങ്ങോട്ട് വെക്കല് വിഷമാ. കുറെ ആളുകൾക്ക് അങ്ങ് ദൂരയിലെത്തേണ്ട ആളുകൾക്ക്, അല്ലാത്ത ആൾക്ക് ഇപ്പം ചിലർക്ക് സ്വഭാവരെ പറഞ്ഞാലില്ല, പക്ഷെ എല്ലാവരെയും നമ്മൾ പരിഗണിക്കണമല്ലോ. അതുകൊണ്ട് മരണാനന്തര ജീവിതം സംസാരിക്കാം. എന്തിനായി പറയുന്നറിയോ, നാളെ നേരം വെളുത്താ വൈകുന്നേരം ഞാൻ ആലോചിച്ചു ഇന്നെന്താവലും പറയുന്നതെന്ന്. അതിൽ നിന്ന് ഒഴിവാകാനാണ് നിങ്ങളോടും വിഷയം പറയുന്നത്. എന്നാൽ ഇനി എനിക്ക് ചിന്തിക്കണ്ടല്ലോ എന്താ പറയുന്നതെന്ന്. അങ്ങനെ എന്നാ പറയാന്ന് ഉറച്ചാ പിന്നെ തീർന്നു. നാളെ അതേ എനിക്ക് പറഞ്ഞോളൂ. അത് പറഞ്ഞിട്ടില്ലെങ്കിൽ എനിക്കൊരു ഫിക്കറിങ് ആവും. മകരി വായിയൊക്കെ ഞാൻ ഇന്നെന്താവലും പറയുന്നത് പറയുന്നത് ഇങ്ങനെ ആലോചിച്ച് നോക്കും. പിന്നെ വിചാരിക്കും അതേ ഇതുപോലെ നല്ല ഇതാ നല്ല നോക്കാൻ തോന്നി ഞാൻ തന്നെ ഇങ്ങനെ ചിന്തിച്ചു നോക്കും. അതുകൊണ്ട് ഒന്നും പറഞ്ഞാൽ പിന്നെ അവ ഉറച്ചല്ലോ. അതുകൊണ്ട് കേൾക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഉറച്ച് ഇന്ന് മരണാനന്തര ജീവിതമാണ് എന്ന് നിങ്ങൾക്ക് ഉറച്ച് അതൊരു നല്ലതാണ്. വയലു കേൾക്കാൻ വരുമോ വിഷയം എന്താന്ന് നിങ്ങൾക്ക് തിരിയലും പറയാൻ കാര്യം വരുന്നതിന് മുമ്പേ തന്നെ എനിക്കും ഇന്നാ പറയേണ്ടിയെന്ന് തിരിയാ. അപ്പം അതെന്തെങ്കിലും ഒരു അതീതമായത്തോളം നോക്കേണ്ടി എനിക്ക് നോക്കിയിട്ട് റെഡിയാക്കും. അതൊക്കെ സൗകര്യമാണ്. അള്ളാഹു സുബ്ഹാനഹുവതആല നമ്മൾ എല്ലാ കാര്യങ്ങളും അള്ളാഹു വിജയിപ്പിക്കട്ടെ. അവസാനം ഈമാനോടുകൂടി അള്ളാഹു സുബ്ഹാനഹുവതആല മരിപ്പിക്കട്ടെ. ഇന്ന് വെള്ളിയാഴ്ച രാവാണ്. അള്ളാഹു സുബ്ഹാനഹുവതആല ഈ രാവിന്റെ ബർക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളും അള്ളാഹു ഹാസിലാക്കട്ടെ. പടച്ചവനെ റഹ്മാനായ സയ്യിദായ തമ്പുരാനെ റമളാനിന്റെ അവസാനത്തെ പത്താണ്. ഈ പത്തിൽ ഒരുപാട് ആളുകളെ നരകത്ത് നിന്ന് ഒഴിവാക്കുന്ന പത്താണ്. അതുകൊണ്ട് റഹ്മാനായ സയ്യിദായ തമ്പുരാനെ ഞങ്ങളുടെ എല്ലാവരെയും നരകത്ത് നിന്ന് ഒഴിവാക്കണേ റഹ്മാനെ. പടച്ചവനെ നിന്റെ മഹളായ ഫദ്ൽ കൊണ്ട് സ്വർഗത്തിൽ കടത്തണേ റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണേ റഹ്മാനെ. ഞങ്ങളെ ഓരോരുത്തരുടെ മനസ്സിലുള്ള പലവിധത്തിലുള്ള വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും മുറാദുകളും വിഷമങ്ങളും നീ അറിയുന്നവരാണ്. അതെല്ലാം അതിൻ്റെ അർഹതപ്പെട്ട നിരക്ക് നീ എളുപ്പമാക്കി തരണേ റഹ്മാനെ. കടം കൊണ്ട് വലിയുന്ന ആളുകൾ ഞങ്ങളെ എല്ലാവരെ കടം വീഴ്ത്തി സലാമത്താക്കണേ റഹ്മാനെ. എല്ലാ ഹുക്കൂക്കുകളും കൂടി മരിക്കാൻ തോഫിക്ക് നൽകണേ റഹ്മാനെ. കുട്ടികൾക്ക് സ്വാലിഹത്തുകളായ പെൺകുട്ടികളെ തന്നേക്കണേ റഹ്മാനെ. പടച്ചവനെ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഇസ്സത്തോടുകൂടി ഈമാനോടുകൂടി ജീവിപ്പിക്കണേ റഹ്മാനെ. ആരെ മുമ്പിലും തലകുരിക്കാതെ ഉള്ളത് ഉള്ളതുപോലെ പറയാനും കേൾക്കാനും തോഫിക്ക് നൽകണേ റഹ്മാനെ. പടച്ചവനെ പരിശുദ്ധ ഇസ്ലാമിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്ന ആളുകളെ കൂട്ടത്തിൽ പെടുത്തണേ റഹ്മാനെ. ഇതെല്ലാം ആഖിറത്തിൽ ഒരു സ്വാലിഹായ അമലാക്കി തരണേ റഹ്മാനെ. പടച്ചവനെ ഈ സഹസിൽ വെച്ച് മരിച്ച ആളുകൾക്ക് ചെയ്ത സംഭാവന അവരെ ഖബറിൽ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. അവരെ അദാബ് ചെയ്യുന്നുണ്ടെങ്കിൽ സദഖയുടെ ബറക്കത്ത് കൊണ്ട് അദാബെന്ന് ഒഴിവാക്കണേ റഹ്മാനെ. പടച്ചവനെ ഞങ്ങളെ ഉമ്മവാപ്പമാരെ ഖബറിനെ സ്വർഗത്തിന്റെ തോപ്പുന്നൊരു തോപ്പാക്കണേ റഹ്മാനെ. അവരെ അദാബ് ചെയ്യുന്നില്ലെങ്കിൽ അവർക്ക് ദറജേനെ വർദ്ധിപ്പിക്കണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും മഹശറായിലും സ്വർഗത്തിലും ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. അവസാനം മരിക്കുമ്പോൾ തൗഹീദോടുകൂടി മരിപ്പിക്കണേ റഹ്മാനെ. ഇബ്ലീസിന്റെ ശർറിൽ നിന്ന് രക്ഷിക്കണേ റഹ്മാനെ. ഖബറിൽ നിന്ന് മുങ്കർനക്കീറിന്റെ ചോദ്യത്തിന് എളുപ്പമാക്കണേ റഹ്മാനെ. മഹശറായിൽ നിന്ന് ഹിസാബിന് എളുപ്പമാക്കണേ റഹ്മാനെ. സിറാത്തുൽ മുസ്തഖീമിനെ കണ്ണിനെ പറ്റുന്ന മിന്നുപ്രകാരം വിട്ടുകടത്തണേ റഹ്മാനെ. പുന്നാര റസൂലിന്റെ കൈകൊണ്ട് ഹൗദുൽ കൗസർ ഞങ്ങൾക്കെല്ലാം മുക്കി കുടിപ്പിക്കണേ റഹ്മാനെ. നിന്റെ ലിഖായിൽ സംബന്ധിക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. പടച്ചവരെ റഹ്മാനായ സയ്യിദായ തമ്പുരാനെ ഞങ്ങളെ എല്ലാവരെയും ഇതേ പ്രകാരം അഷറായിലും സ്വർഗത്തിലും ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. ഞങ്ങൾ ആരെയും നീ നരകത്തിലേക്ക് തിരിക്കല്ലേ റഹ്മാനെ. ഞങ്ങൾ സാധുക്കളാണ്, പാപികളാണ്, ദോഷികളാണ്. ഞങ്ങൾ ചെയ്തു പോയ ദോഷത്തിന്റെ കടുപ്പം കൊണ്ട് നീ പിടിച്ച് ശിക്ഷിക്കല്ലേ റഹ്മാനെ. നിന്റെ മഹദായ ഫളിൽ കൊണ്ട് ഞങ്ങളുടെ ദോഷം നീ പൊറുക്കണേ റഹ്മാനെ. ഞങ്ങൾ സാധുക്കളാണ്, പാപികളാണ്, ദോഷികളാണ് റബ്ബേ. ഞങ്ങളുടെ കയ്യിനെ നീ വെറുതാവിലാക്കി തട്ടിക്കളയല്ലേ റഹ്മാനെ. റബ്ബന ളറംന അൻഫുസന വഈല്ലം തഗ്ഫിർ ലന വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബന ലാ തുസീ ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലന മിൻ ലദുങ്ക റഹ്മ ഇന്നക അന്തൽ വഹ്ഹാബ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽഹയാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദവാത് യാ ഖാദിയൽ ഹാജാത്. അല്ലാഹുമ്മ ജഅൽ ഹാദ ശഹ്റ ശരീഫ مشاهدا لنا لا شاهدا علينا وجعله حجة لنا لا حجة علينا. اللهم إنك في كل ليلة من ليالي شهر رمضان رقابا ذاتك وعفوك وجعل رقابنا من تلك الرقاب يا تواب يا وهاب. اللهم اتق رقابنا ورقاب آبائنا وأمهاتنا ومشايخنا وأساتذتنا وأزواجنا وذرياتنا من الدين والمظالم والنار. فرجونا رحمانا തമ്പുരാനെ, ഞങ്ങൾക്ക് ഇൽമ് പഠിക്കാനും പഠിപ്പിക്കാനും സഹായിച്ച ആളുകൾക്ക് നീ പൊലിയും സന്തോഷവും നൽകണേ റഹ്മാനെ. ഞങ്ങൾക്ക് ഇൽമു പഠിക്കുന്ന സന്ദർഭത്തിൽ ഞങ്ങൾക്ക് കഞ്ഞിവെള്ളം തന്ന, കിതാബ് വാങ്ങിത്തന്ന, തുണിയും കുപ്പായവും എടുത്തു തന്ന, പലവിധേനയും സഹായിച്ച ആളുകൾക്ക് നീ സഹായിക്കണേ റഹ്മാനെ. അവരിൽ മരിച്ചുപോയ ഒരുപാട് ഉമ്മമാര്, ഒരുപാട് സഹോദരങ്ങള്, അവരെ കബറിനെല്ല സ്വർഗത്തുനിന്നൊരു തോപ്പാക്കണേ റഹ്മാനെ. സ്വർഗത്തിന്റെ തോപ്പുന്നൊരു തോപ്പാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഉസ്താദന്മാരെ കബറിനെ സ്വർഗത്തിന്റെ തോപ്പെന്നൊരു തോപ്പാക്കണേ റഹ്മാനെ. ആ മഹാന്മാരായ ഉസ്താദന്മാരെയും ഞങ്ങളെയും മഹേശ്വരായാലും സ്വർഗത്തിലും ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات دعواهم فيها سبحانك اللهم وتحيتهم فيها سلام وآخر دعواهم أن الحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد يا ربي صل عليه وسلم واخر دعوانا الحمد لله رب العالمين وما علينا الا البلاغ المبين السلام عليكم الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ونفخ في الصور فصيق من في السماوات ومن في الأرض إلا من شاء الله ثم نفخ فيه أخرى فإذا هم قيام ينظرون وأشرقت الأرض بنور ربها وبضي الكتاب وجيء بالنبيين والشهداء وقضي بينهم بالحق وهم لا يظلمون ووفيت كل نفس ما عملت وهو عالم بما يفعلون وسيق الذين كفروا إلى جهنم زمرا حتى إذا جاءوها فتحت أبوابها وقال لهم خزنتها ألم يأتكم رسل منكم يتلون عليكم آيات ربكم وينذرونكم لقاء يومكم هذا قالوا بلى ولكن حقت كلمة العذاب على الكافرين قيل ادخلوا أبواب جهنم خالدين فيها فبئس مثوى المتكبرين وسيق الذين اتقوا ربهم إلى الجنة زمرا حتى إذا جاءوها وفتحت أبوابها وقال لهم خزنتها سلام عليكم طبتم فادخلوها خالدين قرآن البين الله عز وجل മാന്യ സഹോദരങ്ങളെ, ഇന്ന് സംസാരിക്കാമെന്ന് ഇന്നലെ പറഞ്ഞു വെച്ച വിഷയം മരണാനന്തര ജീവിതം. നമ്മുടെ ജീവിതം ഇപ്പം നമ്മളുള്ളത് ഹയാത്ത് ദുന്യ ഭൗതിക ജീവിതത്തിലാണ്. ഇതിൻ്റെ മുമ്പ് ആലമുല്ലറുവാഹി നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. ആദം അലൈഹിസ്സലാമിൻ്റെ സന്താനങ്ങളെ മുഴുവനും, സന്താനങ്ങളുടെ ലോകാവസാനം വരെയുള്ള അറിവാഹികളെ പുറപ്പെടുവിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചു, അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളെ റബ്ബല്ലയോ എന്ന്. അവിടെ വെച്ച് ആ ചോദ്യത്തിന് എന്താണ് സമാധാനം കൊടുക്കേണ്ടത് എന്ന് തിരിയാതെ നമ്മൾ വിഷമിച്ചു. ആ സന്ദർഭത്തിൽ ആ അറിവാഹികളെ കൂട്ടത്തിൽ അമ്പിയാക്കന്മാര്, ഔലിയാക്കന്മാര്, ആരിഫീങ്ങള്, സാദാത്തുകള്, സാധാരണക്കാര്, നമ്മളെല്ലാം അറിവാഹികള് ആ കൂട്ടത്തിലുണ്ട്. പക്ഷേ മുഴുവൻ ആളുകളും പകച്ചു നിന്ന സന്ദർഭത്തിൽ ആ അറിവാഹികളെ കൂട്ടത്തിൽ നിന്ന് ഒരു കത്തിജ്വലിക്കുന്ന പ്രകാശത്താലുള്ള ഒരു റൂഹ് റബ്ബിന്റെ ഹളറത്തിൽ വന്നു നിന്ന് പറഞ്ഞു, ബല അന്ത റബ്ബുന വഇലാഹുന. അള്ളാഹുവിന്റെ ചോദ്യം അലസ്തുബി റബ്ബിക്കും, ഞാൻ നിങ്ങളെ റബ്ബല്ലയോ എന്നാണ്. അതിന് ആ റൂഹ് ഉത്തരം കൊടുത്തത്, ബല, അതെ, അന്ത റബ്ബുനാവ് ഇലാഹുന, നീ ഞങ്ങളുടെ റബ്ബും ഇലാഹുമാണ്. ഈ ഉത്തരം കേട്ടുകൊണ്ട് മറ്റുള്ള എല്ലാ അറിവാഹികളും ഉത്തരം നൽകി, ബല അന്ത റബ്ബുനാവ് ഇലാഹുന എന്ന്. ഈ ഉത്തരം പഠിപ്പിച്ച റൂഹ് അത് ബഹുമാനപ്പെട്ട ഷെഫിയുന റസൂലുള്ളാഹി, പുന്നാര റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ റൂഹായിരുന്നു. ഇതാണ് അള്ളാഹു പറഞ്ഞത്, ഒമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിലാലമീൻ. സർവലോകത്തിനും അനുഗ്രഹമായിട്ടാണ് അള്ളാഹുവിന്റെ റസൂലിനെ നമുക്ക് അയച്ചത്. ആലമി അറിവാഹിൽ അള്ളാഹുവിന്റെ റസൂല് നമുക്ക് അനുഗ്രഹമായി. ഇന്ന് നമ്മളുള്ളത് ഭൗതിക ലോകത്താണ്, ഹയാത്തു ദുന്യ എന്ന് പറയുന്ന ഈ ഭൗതിക ജീവിതത്തിലാണ്. ഈ ജീവിതത്തിലും അള്ളാഹുവിന്റെ റസൂല് നമുക്ക് അനുഗ്രഹം തന്നെ. ആ റസൂലാണ് നമുക്ക് എല്ലാ മാർഗങ്ങളും കാണിച്ചു തന്നത്. അള്ളാഹു പറയുന്നു, കുന്തും അലാ ഷഫാ ഹുഫ്രത്ത്, നിങ്ങളെ ഹക്കെന്താണ് ബാത്തിലെന്താണെന്ന് തിരിയാതെ അങ്ങനെ പോയി നിങ്ങൾ എത്തിയിരുന്നു. അലാ ഷഫാ ഹുഫ്രത്തിൻ, നരകത്തിന്റെ വക്കത്തെത്തിയിരുന്നു. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിന്റെ റസൂലിനെ അയച്ചു, ഹക്കെന്താണ് ബാത്തിലെന്താണെന്ന് മനസ്സിലാക്കി തന്നു. അങ്ങനെ അങ്കതക്കും മിൻഹാ, നിങ്ങളെ നരകത്ത് നിന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല രക്ഷിച്ചു. അങ്ങനെ ബഹുമാനപ്പെട്ട റസൂല് ഈ ലോകത്തും നമുക്ക് അനുഗ്രഹമാണ്. ബഹുമാനികളെ, ഈ ജീവിതത്തിന്റെ തുടക്കം നമ്മൾ ഉമ്മായിയുടെ ഗർഭാശയത്തിൽ നിന്ന് ഈ ലോകത്തേക്ക് വന്നത് മുതൽ ആരംഭിക്കുന്ന ഒരു ജീവിതമാണ് ഭൗതിക ജീവിതം. അതിന്റെ അവസാനം ഖാബിഉല്ല റിവാഹി മലക്കൽ മൗത്ത് അസ്റായീൽ, അസ്റായീൽ അലൈഹിസ്സലാം റൂഹിനെ പിടിക്കുന്നത് വരെയാണ്. അങ്ങനെ റൂഹിനെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മള് സർവസ്വവും അവസാനിച്ചു, ഇനി ഒന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു കൗമല്ല നമ്മള്. മരണം കൊണ്ട് സംഭവിക്കുന്നത് മറ്റൊരു ജീവിതത്തിലേക്ക് നീങ്ങുകയാണ്, അല്ലാതെ നമ്മുടെ സർവസ്വവും അവസാനിക്കുകയല്ല. മറ്റൊരു തുടങ്ങിയാൽ അവസാനിക്കാത്ത ജീവിതത്തിലേക്ക്, അതായത് ഉഹറവിയായ ജീവിതം. അതിന്റെ ഇടക്കും നമുക്കൊരു ജീവിതമുണ്ട്, ആലമേ ബർസഖ്, ബർസഖിയായ ലോകം. അതെപ്പോഴാണ്? അത് നമ്മുടെ മൗത്തോടുകൂടി ആരംഭിക്കുന്ന ഒരു ലോകമാണ്. അതിന്റെ അവസാനം എപ്പോഴാണ്? ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറന്ന കാഹളത്തിൽ ഊതുന്നതിനോടുകൂടി അത് അവസാനിക്കും. കാരണം മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ കബറിൽ മഹബൂസിങ്ങളാണ്, കബറിലാണ് നമ്മളുള്ളത്. കബറിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അൽ ഖബ്റു മൻസിലിൻ മനാസിലിൽ ആഖിറ, കബറെന്ന് പറയുന്നത് പരലോകത്തേക്ക് ആഖിറത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു ഫ്ലാറ്റ്ഫോമാണത്. ആ കബറിൽ ഒരാൾ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ഫമാബഅദഹു ഐസാർ, അതിന്റെ ശേഷമുള്ളതെല്ലാം വളരെ ലളിതമാണ്. എന്താണ് കബറിലെ ഹാല്? കബറിൽ നമ്മൾ എത്തുന്ന സന്ദർഭത്തിൽ മുങ്കർണക്കീർ അലൈഹി വസലാം എന്റെ മലക്ക് വരുമെന്നും ആ മലക്കുകൾ ചോദ്യം ചെയ്യുമെന്നും നമ്മൾ വിശ്വസിക്കേണ്ടതാണ്. നമ്മുടെ ഈമാനിൽപ്പെട്ടതാണ്. അവര് വന്ന് നമ്മളോട് ചില ചോദ്യം ചോദിക്കുന്ന ഒരു കൈപ്പി തെളിക്കുകയാണ്, ഇവൻ ആരാണ് എന്ന് രേഖപ്പെടുത്തി വെക്കുകയാണ്, ഇവന്റെ പോക്കെവിടത്തേക്കാണ്, ഇവൻ വന്നത് ഏത് സ്വഭാവത്തിലാണ് എന്നുള്ള ഒരു കൈപ്പി തെരുത്ത് വെക്കലാണ് കബറിലുള്ള ചോദ്യം. എന്താ ചോദ്യം? റബ്ബുക്കോമാ ദീനുക്കോമാ നബിയുക്ക, നിന്റെ റബ്ബാരാണ്, നിന്റെ നബി ആരാണ്, നിന്റെ ദീൻ ഏതാണ്, നിന്റെ ഖുർആൻ, നിന്റെ കിതാബ് ഏതാണ്, നിന്റെ ഖിബില ഏതാണ് എന്നിത്യാദി കാര്യങ്ങൾ കബറിൽ വെച്ച് നമ്മളോട് ചോദിക്കുമെന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കും. ആ ചോദ്യത്തിന് തൃപ്തികരമായ മറുപടി കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ബഹുമാനികളെ മറുപടി കൊടുക്കുന്നത്? മൻറബ്ബുക്ക എന്ന് ചോദിക്കുമ്പോൾ മറുപടി, റബ്ബിയല്ലാ, എന്റെ റബ്ബല്ലാഹുവാണ്, എന്റെ ദീൻ ഇസ്ലാമാണ്, എന്റെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്, എന്റെ കിതാബ് ഖുർആനാണ് എന്നിത്യാദി കാര്യങ്ങള് ശരിക്ക് മറുപടി കൊടുത്തു കഴിഞ്ഞാൽ അവരോട് പറയും, നം നൗമൽ അറൂസ്, അവന്റെ കബറി വിശാലമായി, അവൻ നോക്കിയാൽ കാണാത്ത ദൂരത്തിൽ അത്രയും വിശാലമായി, സ്വർഗത്തിലുള്ള നിയമത്തുകളൊക്കെ എവിടത്തേക്ക് വന്നു, കബറിലേക്ക് വന്നു. എന്നിട്ട് അവനോട് പറയുന്നു, നീ ഇവിടെ താമസിച്ചോ സുഖമായി, ഒരു മനവാട്ടിപ്പന്ന് മടിയറയിൽ താമസിക്കുന്ന രൂപത്തിൽ നീതാ ഇവിടെ താമസിച്ചോ എന്നോ അവനോട് പറയുമെന്ന് ഇതാണ് ബഹുമാനികളെ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്. കബറി എന്ന് പറഞ്ഞാൽ റൗളത്തും ജിയാദിൽ ജന്ന, ഒരു മനുഷ്യന് സ്വർഗ പൂങ്കാവനമാണ്, സ്വർഗീയമായ സുഖങ്ങളെല്ലാം അവിടുന്ന് ആസ്വദിക്കാൻ സാധിക്കും. ഇതാരക്കാട് ബഹുമാനികളെ, സഹോദരങ്ങളെ, അള്ളാഹു ആരാണ്, നിന്റെ റബ്ബാരെന്ന് ചോദിക്കുമ്പോൾ എന്റെ റബ്ബ് അള്ളാഹു ആണെന്ന് ഉത്തരം പറയണം. ഇതാരക്കാട് സാധിക്കുന്നത്? ഇത് നാം ബൈഹാർട്ടാക്കിയത് കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല. നമ്മൾ 24 മണിക്കൂറും കുത്തി നീന്റെ മറുപടി പറച്ചു വെച്ചും ഉത്തരവും പഠിച്ചു വെച്ചത് കൊണ്ട് കാര്യമായില്ല, അല്ലെങ്കിൽ എനിക്ക് അഹമ്പുട എരിവെച്ചത് കൊണ്ടും കാര്യമായില്ല. ആരെക്കാട് പറയാൻ സാധിക്കുന്നതെന്നറിയുമോ? ഈ ഹയാത്തു ദുന്യ എന്ന് പറയുന്ന ഭൗതിക ജീവിതത്തിൽ അള്ളാഹിന റബ്ബായി അംഗീകരിച്ചവനാവണം, അള്ളാഹിന റബ്ബായി പൊരുത്തപ്പെട്ടവനാവണം. ഞാൻ ഏതാനും ദിവസം മുമ്പ് പറഞ്ഞതുപോലെ അള്ളാഹിനെ വേണ്ട വിധത്തിൽ റബ്ബായി പൊരുത്തപ്പെട്ട് സ്വീകരിച്ച ആളുകള് അള്ളാഹിന്റെ ബദായിന്റെ മേൽ സബൂറ് ചെയ്ത്, അള്ളാഹിന്റെ നിയമത്തിന് ശുക്രി ചെയ്ത്, അള്ളാഹിന്റെ കളാ കൊണ്ടും കതിര് കൊണ്ടും ശരിക്കങ്ങനെ പൊരുത്തപ്പെട്ട് അങ്ങനെ ജീവിച്ച ആണ് പെണ്ണുങ്ങള് മനുഷ്യന്മാര്, അവര് കബറിലെത്തിക്കഴിഞ്ഞാൽ അവരാണ് ബഹുമാനികളെ പറയുന്നത് എന്റെ റബ്ബ് അള്ളാഹു ആണെന്ന്. അതുപോലെ തന്നെ എന്റെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്നുത്തരം കൊടുക്കാൻ സാധിക്കണമെങ്കിൽ ഈ ലോകത്തുനിന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നമ്മുടെ ജീവിതത്തിൽ നബിയായി അംഗീകരിക്കണം, അള്ളാഹുവിന്റെ റസൂലിനെ റസൂലായി അംഗീകരിക്കണം. എങ്ങനെയാണ് ആ അംഗീകരണം എന്നറിയുമോ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്റെ റസൂലാണെന്ന് പറയലല്ല, അള്ളാഹിന്റെ റസൂലിനെ റസൂലായി പൊരുത്തപ്പെടുക എന്ന് പറഞ്ഞതിന്റെ മക്സൂദ് പൊരുത്തപ്പെടലാണ്, ഇത്തിബായി ചെയ്യലാണ്, തുടരലാണ്, ബഹുമാനപ്പെട്ട റസൂലിനെ തുടരേണ്ട ക്രമത്തിൽ തുടരണം. ബഹുമാനപ്പെട്ട റസൂലിന്റെ സുന്നത്തിനോടും അവിടുത്തെ നടപടിക്രമങ്ങളോടും അവിടുത്തെ സ്വഭാവത്തിനോടും അവിടുത്തെ എല്ലാവിധ കാര്യങ്ങളോടും വേണ്ട വിധത്തിൽ പിൻപറ്റണമെന്ന് ബഹുമാനികളെ, ഈ രൂപത്തിൽ അള്ളാഹുവിന്റെ റസൂലിനെ പിൻപറ്റിയ ആളുകള് അവർക്ക് മാത്രമേ റസൂലിന് നിന്റെ റബ്ബ് നിന്റെ നബിയാരാണ്, ഒമാ നബിയുക്ക എന്ന് ചോദിക്കുമ്പോൾ ഖബറിൽ നിന്ന് നബീ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് തൃപ്തികരമായ മറുപടി കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ബഹുമാരികളെ, റസൂലിന്റെ ആ സ്വഭാവത്തിനോടും മറ്റു കാര്യങ്ങളോടും പിൻപറ്റുക എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു കാര്യമല്ല, നമ്മൾ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട റസൂലിന്റെ സ്വഭാവം നിങ്ങൾ നോക്ക്. ആ റസൂലിന്റെ സ്വഭാവത്തിനെ സംബന്ധിച്ച് അല്ലാഹു പറയുന്നത് നബിയെ, തങ്ങൾ മഹത്തായ സ്വഭാവത്തിന്റെ മേലാണ്, റസൂലിന്റെ സ്വഭാവം മഹത്തായ സ്വഭാവമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആൻ മുഖേന ടൈറ്റിൽ കൊടുത്ത സ്വഭാവമാണ്. എന്നിട്ടും നിങ്ങൾ അറിയുമോ ഏത് സന്ദർഭത്തിലും അല്ലാഹുവിന്റെ റസൂല് ദുആ ചെയ്യാറുണ്ട്, അല്ലാഹുമ്മ ഹസ്സിൻ ഖുലുഖി കമാ ഹസ്സൻത ഖുൽഖി, പരച്ചവനെ എന്റെ പ്രകൃതിയെ നീ മെച്ചപ്പെടുത്തിയതുപോലെ, എന്റെ ഈ പടപ്പത്തരം നീ മെച്ചപ്പെടുത്തിയതുപോലെ എന്റെ സ്വഭാവത്തിനെയും നീ മെച്ചപ്പെടുത്തണേ റബ്ബേ. ബഹുമാരികളെ, ഖുർആൻ കൊണ്ട് അല്ലാഹു പുകഴ്ത്തിയ സ്വഭാവമാണ് ആ ഹുസ്നുൽ ഖുൽഖാണ്. അങ്ങനത്തെ ബഹുമാനപ്പെട്ട റസൂല് ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ ഹസ്സിൻ ഖുലുഖി, എന്റെ സ്വഭാവത്തിനെ നീ നന്നാക്കണേ റബ്ബേ എന്ന്. ബഹുമാരികളെ, നമ്മുടെ സ്വഭാവം പിന്നെ എവിടെ കിടക്കുന്നു? നമ്മുടെ സ്വഭാവം ഇത്ര മോശപ്പെട്ട സ്വഭാവമാണ്. എന്തെല്ലാ ചീത്ത സ്വഭാവങ്ങൾ നമ്മളേലുണ്ട്! ഈ സ്വഭാവങ്ങളെല്ലാം ഒഴിച്ചു മാറ്റിക്കൊണ്ട് ബഹുമാനികളെ, ആ റസൂലിനോട് ഇത്തിബാ ചെയ്യാൻ നമ്മൾ ശീലിക്കണം. സ്വഭാവം നന്നാവരാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും നല്ല വിലപ്പെട്ട ഒരു സാധനം. അവിടെ നിന്നാണ് അവന്റെ എല്ലാ കാര്യങ്ങളും നന്നായി തീരുന്നത്. അതുകൊണ്ട് സ്വഭാവം നന്നാക്കുന്ന കാര്യം നിങ്ങളറിയോ? ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഔസാഫുകളെ സംബന്ധിച്ച് പഠിക്കാൻ ഒരാൾ വന്ന ഒരു ചരിത്രം, ചെറിയ ഒരു ചരിത്രം. ഒരാൾ വന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നെ അടുക്കളി, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നോട് ചോദിച്ചു, ഞാൻ വന്നത് റസൂലിന്റെ സ്വഭാവം എങ്ങനെയായിരുന്നു അതൊന്ന് പഠിക്കണം എനിക്ക്. ഔസാഫ്, റസൂലിന്റെ കാര്യങ്ങളെ ഔസാഫുകളൊന്ന് മനസ്സിലാക്കി തരണം എന്ന് പറഞ്ഞപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ എങ്ങനെയാ മനസ്സിലാക്കി തരേണ്ടത്? അത് നിങ്ങള് റസൂലിനെ കൊണ്ട് ആദ്യം വിശ്വസിച്ച മഹാനല്ലേ, റസൂലിന്റെ കൂടെ തന്നെ നടന്നാളല്ലേ, റസൂലിന്റെ കൂടെ തന്നെ ഹിജറവായവരല്ലേ, റസൂലിന്റെ ശേഷം ഇപ്പം ഒന്നാമത്തെ ഖലീഫയല്ലേ. ഇതൊക്കെ പറഞ്ഞപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ ഞാന് ഒരാളെ സംബന്ധിച്ച് പറഞ്ഞു തരണ്ടിക്കുണ്ടെങ്കിൽ അയാളെ ഞാൻ കാണണ്ട, നല്ലണോ? ആ കാണണോ? എന്നാ റസൂലിനെ ഞാൻ നല്ല പോലെ എന്റെ കണ്ണ് തുറന്ന് നോക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. റസൂലിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് നോക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്തായാലും അത്ഭുതം? അത് പിന്നെ പറയാം. അതുകൊണ്ട് നിനക്ക് റസൂലിന്റെ ഔസാഫുകൾ അറിയണമെങ്കിൽ നീ എവിടെ ചെല്ല? ബഹുമാനപ്പെട്ട ഫാത്തിമത്തു സഹ്ര ഉണ്ട്, റസൂലിന്റെ മകളാണ്, ഫാത്തിമ ബിദിയത്തുമിന്നി, ഫാത്തിമേന്റെ കരലിന്റെ കട്ടാന്ന് പറഞ്ഞ മകളാണ്. ആ മോളി എടുത്തിയല്ല, എന്നാ ഉപ്പാരെ സംബന്ധിച്ച് നല്ലോണം എനിക്ക് പറഞ്ഞു തരും. അങ്ങനെ ചെന്ന് കാര്യമൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ സിദ്ദീഖിന്റെ അടുത്ത് വന്നതായിരുന്നു, നിങ്ങളുടെ അടുത്ത് അയച്ചതാ റസൂലിന്റെ ഔസാഫുകളൊന്ന് പഠിപ്പിക്കണം. ഫാത്തിമ ബീബി പറഞ്ഞു, എന്നാ സിദ്ദീഖ് പറഞ്ഞ മറുപടിയെ എനിക്കും പറയാനുള്ളൂ. ഞാൻ റസൂലിന്റെ മകളാന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല, റസൂലിനെ നല്ല പോലെ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, കണ്ണ് തുറന്ന് നോക്കിയിട്ട് കണ്ടിട്ടില്ല. നിനക്ക് വേണോ, നിനക്ക് ഇതിന്റെ മറുപടി കിട്ടണമെങ്കിൽ നീ എവിടെ ചെല്ലി? അരിയുവിൻ അബി താൽബിരിഞ്ഞെത്തിയല്ലോ, മൂപ്പര് വലിയ പണ്ഡിതനാ. ഇതൊക്കെ പറയും, ഇതിന്റെ പൊരുള് നമുക്ക് തിരിയണമെങ്കിൽ വലിയ വിഷമമുണ്ട്. എന്തായി പറഞ്ഞത് ഇവരൊക്കെ? റസൂലിനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞതിന്റെ പൊരുളെന്താ? ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നേരെ ശരിക്ക് കണ്ണു തുറന്നു നോക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞതിന്റെ പൊരുള്, അള്ളാഹിന്റെ റസൂല് വലിയ പ്രകാശ, ശക്തിയായ പ്രകാശമാണ്. റസൂല് നടക്കുമ്പോൾ നിലത്ത് നേരുണ്ടാവാറില്ല, സൂര്യനെക്കാളെയും ചന്ദ്രനെക്കാളെയും പ്രകാശം റസൂലിനുണ്ട്. അതുകൊണ്ട് റസൂലിന് നികയില്ല. ഇപ്പൊ നമ്മളിവിടെ ഒരു മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് വെച്ചോണ്ടിരിക്കുമ്പോ ഈ ട്യൂബ് ലൈറ്റ് കത്തിയാ പിന്നെ അതിന് വെളിച്ചം ഉണ്ടാവൂലോ. ഏതിനേക്കാളും വലിയ ലൈറ്റ് വന്നു നോക്കിയാലോ അതിനും ഉണ്ടാവൂല പിന്നെ വെളിച്ചം. ഈ വിളക്ക് ബഹുമാനപ്പെട്ട റസൂലിന്റെ പ്രകാശം വലിയ പ്രകാശമാണ്. അതുകൊണ്ട് റസൂലിന്റെ നേല് ലംതക വില്ലുഹു അലല്ലറ, ഭൂമിയുടെ മേലിൽ റസൂലിന്റെ നേല് കാണാറില്ല. അപ്പൊ സൂര്യനെക്കാളും പ്രകാശം റസൂലിനുണ്ട് എന്ന് പറയുമ്പോ ആ സൂര്യനെ കൊള്ള തന്നെ നമുക്ക് നോക്കാൻ സാധിക്കുന്നില്ല ഉച്ചക്ക്. അതിനേക്കാൾ പ്രകാശമുള്ള റസൂലിനെ കൊള്ള നല്ലോണം കണ്ണു നോക്കാൻ സാധിക്കൂലോ. അതാണ് നമ്മൾ പറഞ്ഞതും കേട്ടതും. എന്ന് തുടങ്ങിക്കൊണ്ടുള്ള വരികളിൽ പറയുന്നതാണ് ബഹുമാനപ്പെട്ട റസൂല്. സൂര്യനോ ചന്ദ്രനോ അല്ല, അതിനേക്കാൾ പ്രകാശമുള്ളവരാണ് അള്ളാഹുവിന്റെ റസൂല്. ഇങ്ങനത്തെ ബഹുമാനപ്പെട്ട റസൂലിനെ നോക്കിക്കാണാൻ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞ അർത്ഥത്തിലാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട അലി ബിൻ അബി താലിബിന്റെ അടുക്കൽ ചെന്ന് പോകാമെന്നെ ഇവനിക്ക് മനസ്സിന് വലിയൊരു പിടുത്തമൊന്നുമില്ല. രണ്ടാളിയെടുത്ത് പോയി മടിഞ്ഞല്ലേ, ഇനി ഇവരെ കൊണ്ട് സാധിക്കുന്നുള്ളൊരു വിചാരമൊന്നുമില്ല. മടിഞ്ഞിനാള് ചെല്ലുമ്പോ തന്നെ അലി ബിൻ അബി താലിബിന് തോന്നി ഇവൻ എന്തോ ഒരു വിഷമത്തിപ്പെട്ടോനാ. അങ്ങനെ ചെന്ന് അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. എന്താ വന്ന്, ഞാൻ ഒരു കാര്യം അന്വേഷിക്കാൻ വന്നു, അത് നിങ്ങളെ കൊണ്ടാവുന്ന എനിക്ക് വിശ്വാസമൊന്നും ഇല്ല എന്ന് പറഞ്ഞു അലി ബിൻ അബി താലിബിനോട് ആദ്യം തന്നെ. കാരണം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും ഫാത്തിമത്ത് സഹ്റാക്കും സാധിക്കാത്തൊരു കാര്യാ. എന്നാലും പറ എന്താ എന്റെ കാര്യം ഇരിക്കുന്ന ഇരുത്തി. അത് റസൂലിന്റെ ഔസാഫുകൾ അറിയാനാ വന്ന്. അതാ അറിയേണ്ടത് അവസാരില്ല, ഞാൻ പറഞ്ഞിറങ്ങുത്തിരി പറഞ്ഞു. മൂപ്പർ ഈ മനഃശാസ്ത്രത്തിൽ വലിയ വിദഗ്ധന. ഇവനൊരു വിഷമത്തിപ്പെട്ടവരാ, ഇവന്റെ വിഷമത്തിൽ നിന്ന് കരകയറ്റിയാലേ ഉണ്ടാവും, ഇവനെന്തിന് പറഞ്ഞാൽ തന്നെ തിരിയൂ. ഇരുത്തി റസൂലിന്റെ ഔസാഫ് അറിയേണ്ടത് ആ. എന്നാ പിന്നെ അങ്ങനെയാട്ടെ, ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇന്നോട് ചോദ്യം ചോദിക്കട്ടെ. ഈ ലോകമുണ്ടല്ലോ ഒരുപാട് സാധനവും ഈ ലോകവും അല്ലാഹു പഠിച്ചതല്ലേ. ആ ഈ സാധനങ്ങൾക്കൊക്കെ പേരില്ലേ, ഉണ്ട്. അതിനെല്ലാം ഉപയോഗവും ഇല്ലേ, ഉണ്ട്. ഉപയോഗം ഒക്കെ അവിടെ നിൽക്കട്ടെ. നീ അതിൻ്റെ പേരൊന്ന് പറ ലോകത്ത് അള്ളാഹു പഠിച്ചതിൻ്റെ പേരൊക്കെ പറയാൻ പറഞ്ഞു. അന്നേരം തന്നെ ഞാൻ പറഞ്ഞു, അത് തന്നെയാ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ആവൂലെന്ന്. ഇങ്ങനെ ഞാനൊന്ന് ചോദിച്ചിട്ട് അതിൻ്റെ മറുപടി അല്ലാണ്ട് എന്നെ പറഞ്ഞു ഉത്തരം മുട്ടിക്കണ്ട പോലെ. എന്നാ ഞാൻ പോന്നു പറഞ്ഞു. അല്ല പോലെ ഇരിക്കും, നീ പറഞ്ഞേ ഞാൻ പറഞ്ഞുതരാന്ന്. അങ്ങനെ നീ പറ, അതാവോ ഇല്ലയോ എന്ന് പറ. അതാവൂല, എനിക്ക് അള്ളാഹു പറിച്ച സാധനത്തിന്റെ പേരെല്ലാം പറയാൻ കൊണ്ടാവൂല. ശരി, സമ്മതിച്ചു. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഖുൽ മതാഉദ് ദുനിയാ ഖലീൽ, ഈ ലോകത്തിലുള്ള ചരക്കുകൾ, ലോകത്തിലുള്ള സാധനങ്ങൾ അത് കുറവാണ്, വളരെ ഖലീലാണ് എന്ന് ഖുർആനിൽ. അള്ളാഹു ഖലീലാണ്, സ്വല്പമാണെന്ന് പറഞ്ഞ ഒരു കാര്യം ഞാൻ നിന്നോട് ആവശ്യപ്പെട്ട് അതെനിക്ക് അറിഞ്ഞൂടാന്ന് പറഞ്ഞു. നീ എന്നോട് ആവശ്യപ്പെട്ട എന്താണെന്നറിയോ? ബഹുമാനപ്പെട്ട റസൂലിന്റെ ഔസാഫുകളാണ്. ആ ഔസാഫുകളിൽ ഒരുപാടുണ്ട്, ഇരിക്കട്ടെ, സ്വഭാവമാണെന്ന് വെക്ക് റസൂലിന്റെ. എന്നാൽ ആ സ്വഭാവത്തിനെ സംബന്ധിച്ച് അല്ലാഹു പറയുന്നു, ബഹുമാനപ്പെട്ട റസൂലിന്റെ സ്വഭാവം വർണ്ണമായ മഹത്തായ സ്വഭാവമാണ്. അപ്പൊ ഖുർആനിൽ വലിയതാണ് വർണ്ണമായതാണെന്ന് പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു തരണോ? നീ പറയുന്ന അല്ലാഹു ഖലീലാണെന്ന് പറഞ്ഞ കാര്യം പറയാൻ നിനക്കറിയില്ല. അപ്പോഴാണ് ഇവൻ പറഞ്ഞത്, തങ്ങൾ ഇപ്പൊ എനിക്ക് കാര്യത്തിന്റെ കിടപ്പ് മനസ്സിലായത്, അതുകൊണ്ട് വേണ്ട ഞാൻ പോട്ടെ, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു മൂപ്പർ സ്ഥലം വിട്ട് പറഞ്ഞു കൊടുത്തിട്ടില്ല, ആവൂയില്ല. അപ്പൊ ഇതുപോലെ ബഹുമാനികളെ, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് നമ്മൾ ഇത്തിബായി ചെയ്യണം. ആരാണ് നിന്റെ റസൂൽ എന്ന് ചോദിക്കുമ്പോൾ, നബി ആരാണെന്ന് കബറിൽ വെച്ച് ചോദിക്കുമ്പോൾ, എന്റെ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് പറയണമെങ്കിൽ ആ റസൂലിനോട് ഇത്തിബായി ചെയ്യണം. ഹക്ക മുതാബഅത്തിഹി, ബഹുമാനപ്പെട്ട റസൂലിനോട് തുടരേണ്ട ക്രമത്തിൽ തുടരണം. ഫി സുന്നത്തിഹി വാദാബി വഅഖ്ലാഖി, റസൂലിന്റെ സ്വഭാവത്തോടും അവിടുത്തെ നടപടിക്രമത്തിനോടും അവിടുത്തെ സുന്നത്തിനോടും തുടരണം. അങ്ങനെ താളുകൾക്കാണ് കബറിൽ സുഖമായിട്ട് മറുപടി പറയാൻ സാധിക്കുന്നത്. ഇങ്ങനെ താളുകളെ സംബന്ധിച്ചാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതും, കബറ് സ്വർഗപ്പൂങ്കാവനമാണ്. ഇനി നേരെ മറിച്ച് ബഹുമാനികളെ, നമ്മളിതാ ഇതൊന്നും ചെയ്യാതെ അള്ളാഹു എന്റെ റബ്ബാണ്, റസൂൽ എന്റെ റസൂലാണ് എന്നൊക്കെ ഒരു പുറങ്കോൾക്കുള്ള വിശ്വാസവും നടത്തോ നടപടിക്രമങ്ങളോ അള്ളാഹു പൊരുത്തപ്പെട്ട നിലക്കോ റസൂൽ പൊരുത്തപ്പെട്ടോ നിലക്കോ അല്ല, ദീനിൽ ഇസ്ലാം പൊരുത്തപ്പെട്ട നിലക്കോ അല്ല, നമ്മുടെ തരിഹവാക്ക് യോജിച്ച നിലക്കാണ് ഇടക്കെല്ലാം നിക്കരിക്കും, നോമ്പും നോക്കൂ, ചിലപ്പോ ഞുബായക്കും പോവും, ചിലപ്പം കള്ളും കുടിക്കും, ചിലപ്പോ സിനിമയും കാണും. അങ്ങനെ ചുരുക്കി പറയ എല്ലാം കൂടി സമ്മിശ്രമായ ഒരു ജീവിതാണെങ്കിൽ അങ്ങനത്തെ ആളുകൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവനോട് ചോദിക്കുമ്പോൾ ഇവൻ പറയുന്ന ഉത്തരം എന്താണ്? ആഹ് ആഹിലാതിരി അറിയല അറിയല ഞാൻ അറിയല എന്ന് പറഞ്ഞു ദുന്യാവ് തന്നെ ചോദിച്ചിട്ട് പറഞ്ഞിട്ടില്ലടോ. ഒരാളോട് ചോദിച്ചേരം പറഞ്ഞ് അല്ല, നിങ്ങള് റസൂലിനെ സംബന്ധിച്ച് വല്ലതോ അറിയോ? ആ പുള്ളിക്കാരനെ സംബന്ധിച്ച് ഞാൻ കേട്ടിനു പറഞ്ഞു. ഉള്ളതായി പുള്ളിക്കാരനെ പറ്റി ഞാൻ കേട്ടിനു ചെറുപ്പത്തിൽ സ്കൂൾ പഠിക്കുന്ന കാലത്ത് മുസ്ലിമായി പറഞ്ഞത്. അപ്പെങ്ങനെയുണ്ട് ആള് ഇങ്ങനെ റസൂലിനെ മനസ്സിലാക്കി വെച്ച ചങ്ങാഹികളാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരനെ പറ്റി കേട്ടിനു എന്ന് പറയുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ പിന്നെ ഇവരും റസൂലുമായിട്ട് എന്ത് ബന്ധം? ഇങ്ങനെ ബന്ധപ്പെട്ട ആളുകളെ ബഹുമാനികളെ, അവരെ സംബന്ധിച്ചാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു ഉത്തരം പറയാൻ കിട്ടൂല എന്ന് മാത്രമല്ല, നരകത്തിന്റെ കുണ്ടുന്നുള്ളിൽ കുണ്ടായിത്തീരും അവന്റെ കബറ്. ബഹുമാനികളെ, നരകത്തിന്റെ വാതിൽ ആ കബറിലേക്ക് തുറക്കപ്പെട്ട് നരകത്തിലുള്ള എല്ലാ രാവുകളും ഇങ്ങോട്ട് അതിന്റെ ആവിയും പുകയും ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കും. അവന്റെ എല്ലുകളെല്ലാം കബറ് ഇടിഞ്ഞു ശരിക്കങ്ങനെ കോത്തു നിൽക്കും. ഈ രൂപത്തിൽ ബഹുമാനികളെ അവൻ എവിടംബരിയാണ് ഇലാ യൗമിൽ ഖിയാമ. ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറനഗാഹലത്തിൽ ഊതുന്നവരെ അവൻ കബറിൽ മഹബൂസാണ്. ബഹുമാനികളെ, ഇങ്ങനത്തെ ഒരു ജീവിതം നമ്മുടെ സാക്ഷാൽ ഉഖർവിയായ ജീവിതത്തിന്റെ മുമ്പിട്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് ആലമേ ബർസഖ് എന്ന് പറയുന്നത്, ബർസഖിയായ ആലമെന്ന് പറയുന്നത്. സാക്ഷാൽ സ്വർഗത്തിലുമല്ല നരകത്തിലുമല്ല. ഇങ്ങനെ ജീവിച്ചു ബഹുമാനികളെ, ഓരോരുത്തരും ഇങ്ങനെ മരിച്ചു കബറിൽ മഹബൂസികളായി. അവസാനമാണ് ഈ ലോകത്തിന്റെ ഒരു അവസാനമുണ്ട്. നമുക്കറിയാം മുഴുവൻ ആളുകളും സംഭരിക്കുന്ന പരമാർത്ഥമാണ്. ഇന്ന് മുസ്ലിമീങ്ങൾ മാത്രമല്ല മറ്റുള്ള ആളുകളും, ശാസ്ത്രജ്ഞന്മാരും ബുദ്ധിജീവികളും സംഭരിക്കുന്ന ഈ ലോകത്തിന് അവസാനമുണ്ടെന്ന്. കാരണം അതിനായത്തു ഹരീസൊന്നും വേണ്ട, ഒരു ദലീലും അതിനാവശ്യമില്ല. നമുക്കറിയാം നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാലറിയാം ഈ ലോകത്ത് മനുഷ്യ വാസശൂന്യമായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, മനുഷ്യരില്ലാത്ത ഒരു കാലം. അങ്ങനെ രണ്ടാളുകളെ മാത്രം അല്ലാഹു ഈ ലോകത്തേക്ക് അയച്ചു, ബഹുമാനപ്പെട്ട അബുൽ ബശർ ആദം, ഹവ്വ റളിയല്ലാഹു അൻഹ, രണ്ടാളെയും അയച്ചു. രണ്ടാളിൽ നിന്ന് ഉണ്ടായ മക്കളാണ് ഈ കാണുന്നതൊക്കെ. മരിക്കാണ്ട് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയല്ല, മരിക്കുന്നുണ്ടല്ലോ, മരിക്കുന്നുണ്ട്, ജനിക്കുന്നുണ്ട്. ജനിക്കുന്നതിന് ഒരുപാട് പരിപാടിയൊക്കെ ലോകത്ത് ചെയ്യുന്നുണ്ട്. ഇന്ന് മാത്രമല്ല, പെരുത്തുകാലം മുമ്പേ തുടങ്ങിയതാണ്. മൂസാ നബി അലൈഹിസ്സലാം ജനിക്കുന്നതിന് അന്ന് ഫിറോവിന് ചെയ്ത് സന്താന നിയന്ത്രണം ഏർപ്പെടുത്തി. ഇബ്രാഹിം നബി ജനിക്കുന്നതിന് ചെയ്തു. നിങ്ങൾ വിചാരിച്ച ഇപ്പ ഇരുന്ന ഫാമിലി പ്ലാനിംഗ് ഒക്കെ തുടങ്ങി, ഇന്ന് ശാസ്ത്രീയമായ നിരക്കൊക്കെ തുടങ്ങി, അന്ന് അവർക്ക് യോജിച്ച നിരക്ക് തുടങ്ങി. ബഹുമാനികളെ, മൂസാ നബി അലൈഹിസ്സലാം ജനിക്കുന്നതിന് എന്തൊക്കെ ചെയ്ത, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജനിക്കുന്നതിന് എന്തൊക്കെ ചെയ്ത, എന്താ ചെയ്തത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജനിക്കുന്നതിന് ചെയ്തത് ഇങ്ങനെ ഒരു കുട്ടി എനിക്ക് വന്നും ഇത് കാരണമായി നിന്റെ രാജസ്ഥാനം നീങ്ങുമെന്നും ഫിറോവിനോട് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തെന്നറിയോ? രാജാവ് പുരുഷന്മാരെല്ലാം ഒരു നാട്ടിലും താമസിച്ച്, സ്ത്രീകളൊക്കെ ഒരു നാട്ടിലും താമസിച്ചു, ചെക്ക് പോസ്റ്റ് വിട്ടേച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആരും പോകാൻ പാടില്ല, അവനുണ്ടാവൂല, നല്ല നിയന്ത്രണമായി. നമ്മളെ ഒരുപാട് സ്റ്റേറ്റ് ഉണ്ടല്ലോ, 22 സ്റ്റേറ്റ് ആയി. ഓരോ സ്റ്റേറ്റ് ഒരു സ്റ്റേറ്റ് പെണ്ണുക്ക് ഒരു സ്റ്റേറ്റ് ആണ് കൊടുത്തേ കെട്ടെ എന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണ്ടെന്ന് പറയും, തീർന്നല്ല കാര്യം, ചെക്ക് പോസ്റ്റും വെച്ചേച്ചാണ്. പക്ഷേ സന്ദർഭത്തിനനുസരിച്ച് എന്തായി എന്നറിയോ? ബഹുമാനികളെ, ജനിക്കേണ്ട സന്ദർഭം എത്തിയപ്പോൾ ആ നാട്ടിൽ ഒരു കാര്യം സാധിപ്പിക്കേണ്ട ആവശ്യത്തിന് വേണ്ടി പോകേണ്ട ഒരു ഒരു സംഗതി വന്നു. സ്ത്രീകളുടെ നാട്ടിൽ പറഞ്ഞത് പിതാവിനെയാ, പോകും പറഞ്ഞ് ഇങ്ങളെ എനിക്ക് വിശ്വാസമുള്ളൂ, ഭാര്യയായിട്ട് കാണുമൊന്നും ചെയ്യരുത് എന്നില്ലല്ലോ. പക്ഷെ പടക്കാരായിട്ട് കാണാത്തല്ലേ, ചെന്നോക്കവും ഭാര്യയായിട്ട് കണ്ട് ജിമായി നടന്ന് ഗർഭമായി. പക്ഷെ അള്ളാഹു കതിരാക്കിയതൊക്കെ ഉണ്ടായി. അപ്പൊ ഇന്നിങ്ങനെ ഒരുപാട് നിയന്ത്രണം ഇന്നും നടക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങളെ നോക്ക്, ആളധികം തന്നെ. എന്നാ ഞാൻ ചോദിക്കട്ടെ, ഈ ദുന്യാവ് വർദ്ധിക്കുന്നില്ല, കായല് നിർത്തി കരിയാക്കുന്നുണ്ട്, മലമൊക്കെ ഇടിച്ച് കുന്നൊക്കെ നിരപ്പാക്കിയിട്ട് ആളുകളൊക്കെ മലയിക്കാരി താമസിക്കാൻ തുടങ്ങി, പദ്ധതിയൊക്കെ ജോലി തന്നെ. പക്ഷെ